അധ്യായം 111. അൽ മസദ്, മക്കയിൽ അവതരിച്ചത്. മസദ് എന്നാൽ ഈത്തപ്പനനാര് എന്നാണ് അർത്ഥം. അഞ്ചാം സൂക്തത്തിൽ ഈത്തപ്പനനാര് കൊണ്ടുള്ള കയറിനെപ്പറ്റി പരാമർശിച്ചതാണ് ഈ പേരിന് നിദാനം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബ്ബത് യദാ അബി ലഹബിൻ വതബ്. അബൂലഹബിന്റെ ഇരുകൈകളും നശിച്ചിരിക്കുന്നു, അവൻ നാശമടയുകയും ചെയ്തിരിക്കുന്നു. അവന്റെ ധനമോ അവൻ സമ്പാദിച്ചു വെച്ചതോ അവന് ഉപകാരപ്പെട്ടില്ല. തീജ്വാലകളുള്ള നരകാഗ്നിയിൽ അവൻ പ്രവേശിക്കുന്നതാണ്. വിറക് ചുമട്ടുകാരിയായ അവന്റെ ഭാര്യയും. അവളുടെ കഴുത്തിൽ ഈന്തപ്പനനാരുകൊണ്ടുള്ള ഒരു കയറുണ്ടായിരിക്കും.